ശരി സജ്ഞാനേ ശുചശോകേ കൂടുതൽ ധാതുക്കൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു സൂത്രവും പ്രക്രിയയെല്ലാം ഉറയ്ക്കും. അതുപോലെ വേറൊരു ധാതുവാണ് ബുദ്ധാവഗമനെ, അതിനൊന്നാണ് ബോധം ശബ്ദമുണ്ടാകുന്നത്. ഹലന്തതാണ് ബുദ്ധം നിശേഷിക്കും. ലട്ടിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? ആ ധൈര്യമായിട്ട് പറയുക, ബോധതി. അതുപോലെ തന്നെ സൂത്രങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോധാമി സൂത്രം വന്നു, അതോ ദീർഘകഴിഞ്ഞു എട്ടില് ബുബോധ. ശരിയാണ്, ബുദ്ധ ബുദ്ധ ലളിതാദുരനഭ്യാസ ഫലാതിശേഷ പരസ്യോദാനുപമാഹ. പിന്നെ അഭ്യാസേ ചർച്ച വന്നു, ഉഗന്ധ ലഘുപദസ്യ ഗുണം വന്നു, ബുബോധ. അടുത്തങ്ങനെ വരും ബുബുദ്ധതുഹു. അവിടെ എന്താ പ്രത്യേകത? അത് സോന്നുകൊണ്ട് പുഗന്ധ വരുന്നില്ല. എന്തുകൊണ്ട്? അസംവിവാദത്തിലിട്ട് കിത്ത് കിത്തുവന്നുകൊണ്ട് അത് വരുന്നില്ല. അപ്പോ ബുബു ധാതുഹു, പിന്നെ ബുബുദുഹു ബുബോധിത ബുബു അതുഹു ബുബു മധ്യവർഷബോധനം ബുബുദ്ധ ബുബോധ ഉത്തമശേഖവനും ഉത്തമശേഖവനും ബുബോധ ബുബുദ്ധിവ ബുബുദ്ധി. എവിടെയൊക്കെയാണ് ഗുണം വരുന്നത്? പോകാൻ തെളിവ് വിശേഷിച്ച ഏകവചനങ്ങളിൽ സർവധാതുവാണോ അർത്ഥധാതുവാണോ? സൂത്രം ലോട്ടിച്ച ലോട്ട്ച ഇത്തനേന അർദ്ധധാതു സജ്ഞായാം പുഗന്ധ ലഘുപദസ്യേന ഗുണേ ലിട്ടിച്ച തിപ്പ് സിപ്പ് മിപ്പ് ഏകോചനേഷു ഗുണേ ലട്ടിച്ച അർദ്ധസഞ്ജ്ഞായാം ഗുണേ. അന്യത്ര അർദ്ധധാതുകത്വ അപി ഗുണഃ കസ്മാന്ന ഭവതി അസമയോഗാത് ലട്ട് കിത്തിത്തിനേന കിത്വാ ഗുണോന ഭവതി. ലുട്ടി രൂപാണി ബോധിതാത്യത്ര ഇക്കാര കേന സിദ്ധ്യതി ആർദ്ധാദിവസേട്ട് ഫലാദേഹേ. പ്രഥമ പുരുഷേ കസ്യ സൂത്രസ്യ പ്രവൃത്തി ഋടപ്രഥമസ്യ ഡാരോ രസ അനന്തരം സാമാന്യസൂത്രമേവ അത്ര വിശേഷ ഹരി ച മധ്യവിഷേകവേദന കസ്യ താസസ്യോർലോപ മധ്യവിഷേകവേദന അത്രാത്തോ ദീർഘോ യജ്ഞി ഇത് കസ്മന്ന ബോധി ശീഘ്രമേവ ഉത്തരം സമാധാനം ദാതവ്യം അദന്തം കസ്മാത് അദന്ത എന്ന ഭവതി കസ്മാത് ആ ശപം ബാധിത്വ സതാസി ലുട്ടോ ഇത്തനേന താസി കൃതേ അത്ര അദന്തത്വ അഭാവ അതോ ദീർഘീതി നവതി ലട്ട് രൂപാണി ലുട്ട് ലുട്ട് ഇത്രയും താമസിക്കാൻ പാടില്ല, പെട്ടെന്ന് വരണം. ബോധിഷ്യതി ബോധിഷ്യത ബോധിഷ്യന്തി ബോധിഷ്യസി ബോധിഷ്യത ബോധിഷ്യാമി ബോധിഷ്യാവഹ ബോധിഷ്യാമ പൂർവദേവ അത്ര വിശ്യ കൃത്തേ തസ്യ ഇടാകമേ ഗുണേ ബോധിഷ്യതി ലോട്ടി ബോധാനിത്യത്ര തസ്യ അനന്തരം ആടുത്തമസ്യ പിച്ച ബോധ ഇത്യത്ര മധ്യമക്ഷേകവിന് കിം ഭവതി പ്രഥമശബോധനെ ബോധം തു ഇത്യത്ര ജോന്തഃ ഏരു അതോ ഗുണേ അതോ ഗുണേ ലംഗി രൂപാണി അബോധത് അബോധത അബോധം ഇത്യത്ര കസ്യ സൂത്രസ്യ പ്രവൃത്തി ബോധി അബോധം ഉത്തവൃക്ഷേ തസ്സദ്വമന്ദം തമഹ അമി പൂർവ അബോധം അബോധത് ഇത്യത്ര ഇതശ്ചൈകാരണം അബോധ ഇത്യത്ര മധ്യവർഷേകോവിന് സ്കോഹോ അബോധ സി ഇതശ്ചൈകാരലോക അനന്തരം ഋത്വവിസർഗം അബോധ അത്ര സകാരദ്വയം നാസ്തി ഏകമേവ അബോധ സപ്പ് സിപ്പ് ഇകാരലോപേ അബോധ സ് സകാരസ്യ വിസർഗ്യ അബോധ സ്കോ സംയോഗാദ്വരന്തേ ച ഇതി ഇദം സൂത്രം കുത്ര ഭവതി പ്രഥമവർഷഭോജന സ്കോ സംയോഗാദ്വരന്തേ ച പ്രഥമവർഷഭോജന കിം ഭവതി സംയോഗാന്തലോ ലംഘിനിധിലിംഗി ബോധേയസി ലോപോ വ്യവലീത്തിനേക്കാരലോപേ ബോധ അനന്തര ഋത്വവിസർഗേ ബോധേത് ബോധേതാം ബോധേയു ബോധേഹേ അത്ര വിധിലിംഗി യകാരശ്രവണം കുത്ര ഭവതി പുരുഷബോധന ഉത്തമുഷ ഏകവചന യകാരസ്യ ശ്രവണം ഭൂതി സകാരസ്യ ശ്രവണം കുത്ര ഭൂതി സകാരസ്യ യാസിത്യസ്യ ഈ ആദേശത്വാ സകാര ശ്രവണം കുത്രാപിന ഭൂതി ബോധേയുഹൂത്യത്ര ജേർജുസ് ആശീർലിംഗി ബുദ്ധ്യാദത്ര ഗുണ കസ്മാതി കിദാശിഷീത്തിനേന കിത്വാ ഗുണോന ബുദ്ധ്യാ സകാരസ്യ കിം ഭവതി സ്കോ സംയോഗാദ്യരന്തേജയത്തിനേന സകാരലോപക ഭവതി ബുദ്ധ്യാത് ബുദ്ധ്യാസ്ഥം അത്ര സകാരലോപക അസ്മാം ന ഭവതി അത്ര അന്തേ നാസ്തി ജലിപരത്വമപി നാസ്തി ജൽപരത്വ ഭാവാത് ബുദ്ധ്യാത് ബുദ്ധ്യാസ്ഥാം അത്ര അതോയേ ഇതി കസ്മാൻ ന ഭവതി അദന്തത്വ ഭാവാത് അദന്തം കസ്മാൻ ന ഭവതി ശബ് കസ്മാൻ ന ഭവതി അത്ര അർദ്ധതാതുത്വങ്ങേന സൂത്രേണ സിദ്ധ്യതി നിങ്ങ ആശിഷി എല്ലാവരും പഠിച്ചിരിക്കുകയാണ്. അനന്തരം ലുങ്ങി അബോധീത് അബോധിഷ്ഠം അബോധിഷു അബോധീ അബോധിഷ്ഠം അബോധിഷ്ഠം അബോധിഷം അത്ര ഇട ഈടി ഇത് കുത്ര പ്രവർത്തത പ്രഥമ ഏകവചന മധ്യവർഷ ഏകവചന സവർണ ദീർഘ കുത്ര ഭവതി ഉത്തമവൃഷ രൂപം കഥം ഭവതി പ്രഥമ ഏകവേന മധ്യവൃഷ ഏകവന ഉത്തമവൃഷ ഏകവേന ഇടയീട്ടി കസ്മാൻ ന ഭവതി ഈട്ട് കസ്മാൻ ന ഭവതി അപ്രകൃതസ്യ ഭാവ അത്ര കസ്യ ആദേശ ഭവതി അം ഇത്യസ്യ അത് അപ്രകൃതത്വം നാസ്തി അത്ര അം ഇത്യസ്യ അത ഈടാഗമോ നോതി അത സിച്ച് കൃത്തെ അബോധീഷ് അംശത്തെ അബോധിഷം സർവത്ര ഗുണ ഭവതി സകാരത്യ സത്വം ഭവതി ബഹുവനെ കിം ഭവതി പ്രഥമ ബഹുവനെ സൂത്രം അത്ര സിച്ച് വിദ്യമാന പരത്ര ജുസ് കൃതേ അബോധീത് അബോധിഷ്ഠം അബോധി അബോധിഷ്ഠം അബോധിഷ്ഠ അബോധിഷ്ഠ അബോധിഷോ ലൃങ്ങി അബോധിഷ്യബോധിഷ്യതാം അബോധിഷ്യൻ അത്ര സംയോഗാന്തസ്ലോപ കുത്ര ഭവതി പ്രഥമാഭൂവന ഇതശ്ച ഇതി കുത്ര പ്രഥമേകവന ഉത്തമവൃഷേകവനെ ഭവതി വാ അപ്പോൾ ഇത് ഇപ്പം മനസ്സിലായാലോ, സംഗതി എളുപ്പമാണ്. ഒരു തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇപ്പം പലരും രൂപചന്ദ്രിക കൈവശിച്ചുകൊണ്ട് അതിൻ്റെ സമാന രൂപങ്ങൾ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് രൂപചന്ദ്രിക മടക്കി വെച്ചാലും പറയാം, നോക്കേണ്ട ആവശ്യമില്ല. പറയാൻ പറ്റും, ഈ പ്രക്രിയ ഒന്നും ഓർക്കണമെന്നേ ഉള്ളൂ. കുറച്ച് പരിചയം വന്നു കഴിഞ്ഞാൽ പിന്നെ രൂപചന്ദ്രിയുടെ ആവശ്യമില്ല. തുടക്കത്തിൽ കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് ആവശ്യമില്ലായിരുന്നെങ്കിൽ അത് രൂപേന്ദ്രി ഇല്ല പറഞ്ഞ് ശീലിക്കണം. അതെല്ലാം ഒന്നാണ്, നോർത്ത് ഇന്ത്യൻസിനും അങ്ങനെയാണ്. അടുത്തു വരുന്നത് ഗതവ്യക്തായം വാചി. വളരെ സിമ്പിളാണ്. ഗത തിപ്പ് ചപ്പ് ഇത്രയേ ഉള്ളൂ. പുഗന്ധ ലഘുബുദ്ധസ് ചൈതന്യ ഭവതി കസ്മാ പുഗന്ധം നാസ്തി സർവധാതു അർദ്ധാതുയോഗ ഇത്യപി ന പ്രവർത്തതേ കസ്മാ ഇഗന്ധസ്യ ഭാവ ഇഗന്ധത്വ ഭാവ അത ഗതതി ഗതതഃ ഗതന്തി ഗതസി ഗതതഃ. അത്ര പ്രണി ഗതതി ഇത്യത്ര നത്വവിധായകം സൂത്രം ഭൂതി നേർഗത നദ പദ പദ ഗു മാസ്യതി ഹന്തിയാദി വാദി ദ്രാദി പ്സാദി വപതി വഹതി ശാമിതി ചിനോദി ദഗ്ധിഷു ച. അതായത് ഇവിടെ പറയുന്ന ധാതുക്കളെല്ലാം ഇനി നമ്മൾ പഠിക്കേണ്ട ധാതുക്കളാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് പിന്നെ അവിടെ പഠിച്ചാൽ മതിയല്ലോ, ഇപ്പൊ പറഞ്ഞാലും ഓർമ്മയിലിരിക്കത്തില്ല. എന്നാലത് ഏതൊക്കെ ധാതുക്കളാണെന്ന് പിരിച്ചു വായിക്കാം. ഗദ നദ രണ്ട് ദകാരാന്തമാണ്. നദ കൊടുത്ത് തന്നെ അടുത്ത് തന്നെ വരും. പത്ത തകാരാന്തമാണ്, പദ്ധ ദകാരാന്തം. ഘു എന്ന് പറയുന്ന ഒരു സജ്ഞയാണ്, ഘുസജ്ഞ. ധാന്യ ധാന്യ രണ്ട് ധാതുക്കളാണ് ഘു. മാ എന്ന് പറയുന്ന പല ധാതുക്കളുണ്ട്, മാങ്മാനെ ഹിംസായ ഇങ്ങനെ പല ധാതുക്കളുണ്ട്, മേ എല്ലാം ഉണ്ട്. സ്യതി ദിവാതിയിലുള്ള ധാതു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്യതി എന്ന് പറഞ്ഞത്. അത് നമുക്ക് അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് വലിയ വിശേഷമില്ല, വികരണങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല, അതവിടെ വരുമ്പോൾ മനസ്സിലാവും. ഹന്തി അതുപോലെ തന്നെ യാതി വാതി ദ്രാതി സാതി വപതി വഹതി ശമ്യതി ചിനോതി ദേഗ്ധിഷ്ഠ ദിഹ ധാതുവാണ് ദേഗ്ധി എന്ന്. ഇതെന്ത് സമാസമാണ്? എതിരെതിരെയോഗന്തു അതിലിപ്പം നമുക്ക് ആവശ്യമുള്ള മാത്രം നോക്കിപ്പോവാം. പക്ഷെ ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നത്വം വിധിക്കുന്ന ഇത് ഇനി ആവർത്തിച്ച് ആവർത്തിച്ച് വരും, അവിടെയൊക്കെ ചോദിക്കും. അപ്പോൾ അറിഞ്ഞിരുന്നാൽ നല്ലത്. പറയുന്നത് നിര് എന്ന് പറയുന്ന ഉപസർഗത്തിൻ്റെ പരത്തിലിരിക്കുന്ന ഗതതി എന്നിരിക്കുമ്പോൾ അതിൻ്റെ പൂർവ്വത്തിൽ നിമിത്തം ഉണ്ടായിരുന്നാൽ നേഹേ നീക്കിണത്തും വരും. നേഹേ നത്തും എന്നാണ്, നീക്കിണത്വം വരുന്നു. പരത്തിൽ ഈ ധാതുക്കളിരിക്കണം, പൂർവത്തിൽ നിമിത്തവും വേണം. പറഞ്ഞിരിക്കുന്നു, ഉപസർഗസ്ഥാം നിമിത്താത് പരസ്യ നേർ നസ്യ ഗതാദിഷു പരേഷു. ഉപസർഗത്തിലെ നിമിത്തം, നത്വത്തിന്റെ നിമിത്തം എന്താണ്? രക്ഷാഭ്യം. അത് ഇനി ഉപസർഗ അസമാസേവി ഒരുപാട് നത്വവിധായക സൂത്രങ്ങളുണ്ട്. ഉപസർഗത്തിലെ നിമിത്തത്തിന്റെ പരത്തിലിരിക്കുന്ന നകാരത്തിനും നകാരം വരും. ഗതാദികൾ പരത്തിലിരിക്കുന്നു, ഗതപദ പദ ഭൂമാസ്യതിഹന്തിയാദിവാദി ഇതെല്ലാം പരത്തിലിരിക്കുമ്പോൾ എന്തുവരുന്നു? നകാരത്തിന് നാഗര. ഇവിടെ ഇപ്പം നമുക്കുള്ളത് ഗതതിയാണ്. പ്രാ നീ ഗതതി, നീയുടെ നകാരത്തിന് നകാരം വന്നു. പൂർവത്തിൽ ഉപസർഗത്തിന് നിമിത്തമുണ്ട്, പ്രായിലെ രേഭം. പരത്തിലെന്താണ്? ഗതതി. ഇവിടെ പൂർവത്തിലൊരു നിമിത്തം, പരത്തിൽ ധാതു, നടുക്കിരിക്കുന്ന നീക്ക് നത്വം. അങ്ങനെയാണ് വിധിക്കുന്നത്. അതാണ് ഉപസർഗസ്ഥ നിമിത്ത പരസ്യ. ഉപസർഗസ്ഥമായ നിമിത്തത്തിന്റെ പരത്തിലിരിക്കുന്ന നേർ നസ്യണ നീ ഇത്യസ്യ നകാരഹസ്യാത് ഗതാദിഷു ധാതുഷു പരേഷു. നിമിത്തം പൂർവത്ര ഭവതി പ്ര ഇത്യത്ര യമം സ്ഥിതി പൂർവത്ര സ്ഥിതസ്യ നിമിത്തസ്യ ഉപരി വർത്തമാനസ്യ നകാരസ്യ നഗസ്യ ഗതാദിഷു ധാതുഷു പരേഷു പ്രണിഗതതി. ഇവിടെ കുപ്പന്നുവായവി എന്നുള്ളത് കൊണ്ട് വരാമല്ലോ നത്വം. എന്തുകൊണ്ട് വന്നില്ല? സമാനപദം, അഖണ്ഡപദമായിരിക്കും. ഇവിടെ എത്ര പദമുണ്ട്? മൂന്ന് പദമുണ്ട്. ഇനി ഗദ് ധാതുവിന്റെ ലെട്ടിന്റെ രൂപം. ഗദ് ലിട്ട് കേന സൂത്രണ ഭോതി ലിട്ട് പരോക്ഷേ ലിട്ട് ലട്ട് കേന സൂത്രണ ഭോതി ലുട്ട് അനുദ്യേന ലുട്ട് ലുട്ട് ലൊട്ട് ശേഷിച്ച ലോട്ട് ലോട്ടിച്ച ലങ് അനുദ്യന ലങ് വിധിലിങ് ആശിർലിങ് ലുങ് ക്രിയാധിപത്വം ഒക്കെ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഗത ഇതെല്ലാം ധാതുക്കൾ ഓർക്കണം, എല്ലാം ഹലന്തമാണ്. അവസാനത്തെ ആകാരം ഉച്ചാരണമാണെങ്കിൽ പോകും, ഉദാത്തമാണെങ്കിൽ ഉപദേശ ജനസീത്ത് പ്രകരയിത്തായി സ്യലോപഹ രൂപിച്ചു, അല്ലെങ്കിൽ ഉച്ചാരണാർത്ഥം രണ്ടു പക്ഷമുണ്ട്. ഗത ലിട്ടെന്നിരിക്കുന്നു, ലിട്ടിലെ സൂത്രം വരുന്നു പരസ്യോദാനമാഹ. പിന്നെ ലിട്ടിലെ സൂത്രം വരുന്നു ലിട്ടിച്ച ലഡാദിശത്തിങ് ഇത്രയും വന്നു കഴിഞ്ഞാൽ അടുത്ത് പൂർവത്തിനെന്ത് സംഭവിക്കുന്നു? ഗത്തിന് ലിഡിദ്ധാതവൽ അഭ്യാസസ്യ ദിത്വം വരുന്നു. ദിത്വം എന്നാൽ ഉടൻ വരുന്ന സൂത്രം ഏതാണ്? അലാതിശേഷ അഭ്യാസത്തിന് പൂർവത്തിനെന്ത് വരും? പൂർവ അഭ്യാസ അഭ്യാസം വരുന്നു. ഗത്ത് നല്ല ഗത്ത് നല്ലെന്നിരിക്കുന്നു. ഇവിടെ വരുന്നു കുഹോസ്തുഹു അഭ്യാസ കവർഗ ഹകാരയോ ചവർഗാദേശ. അഭ്യാസത്തിന്റെ കവർഗത്തിനും ഹകാരത്തിനും ചവർഗം വരുന്നു. അഭ്യാസ കവർഗത്തിനും ഹകാരത്തിനും. അപ്പൊ ഇവിടെ കവർഗം എന്ന് പറയുന്നത് എത്രയുണ്ട്? ഹ എന്ന് പറയുന്നത് ആറ്, ആറാമത്തെ. ചു എന്ന് പറയുന്ന ആദേശം എത്രയുണ്ട്? അപ്പൊ ഇവിടെ യഥാസിംഗ്യം വരുമോ? സ്ഥാനേന്ദ്രം വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. പിന്നെ എവിടെ പോയേണ്ടി വരും? ഭാഗ്യപ്രയം. അതിന് എളുപ്പമൊരു പണിയുണ്ട്, റൂളനുസരിച്ചല്ല, എളുപ്പത്തിൽ ചെയ്യാൻ എന്താണോ കോനു ചു എന്ന് വയ്ക്കുക. കോനു ചു വരുമ്പോ അങ്ങനെ വരും. പിന്നെ ഹാക്ക് ചു വരുമ്പോ ഏത് വരും? ഹാക്ക് ചു വരുമ്പോ യഥാസംഖ്യം വരും. വർഗ ചതുർത്ഥം വരും. എളുപ്പമാണ്. അല്ലെങ്കിൽ ബായി പ്രയത്നമൊക്കെ നോക്കണം. മിക്കവാറും എല്ലാവരും അതൊക്കെ മറന്നിരിക്കുകയാണ്. ഇനിയിപ്പോ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാം. എന്താണ് കവർഗത്തിന് ശവർഗവും വരുന്നു, ഹാക്ക് വർഗചതുർത്ഥം. എളുപ്പ സംഗതിയായി. അപ്പൊ ഇവിടെ അഭ്യാസത്തിൽ ഏതായിരിക്കുന്നത്? അതിന് ചവർഗത്തിലേക്ക് വരും. ജ വന്നു കഴിഞ്ഞാൽ അടുത്തോടൻ സൂത്രം വരും. ഏതാണ്? അതാണോ വരാത്തത് പറയരുത്, വരുന്നതേ പറയാവൂ. പഠിച്ചത് പറഞ്ഞാ മതി. അഭ്യാസേ ചർച്ച. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ജലാം ജസ് ഖയാം ചർ. ഇവിടെ ഇപ്പൊ എന്തുവരും? ജലാം ജസ്. ഇവിടെ അഭ്യാസത്തിൽ കാ ഇരുന്നോണ്ട് വന്ന എന്താണ്? ചവർഗത്തിന്ന് യഥാസിംഗ് വന്നു കഴിഞ്ഞാൽ കാക്ക് ചെയ്ത് വരും. ഇങ്ങനെ ഏത് വന്നാലും ശരി, അവിടെ എന്ത് പ്രവർത്തിക്കും? അഭ്യാസേ ചർച്ച. അപ്പൊ ചരി വന്നു കഴിഞ്ഞാൽ എന്തുവരും? ജ വരും. ഏത് വന്നാലും അതിന് പ്രവർത്തിക്കാം. അവിടെ ഇരുന്നാലും പ്രവർത്തിക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതിരുന്നാലും പ്രവർത്തിക്കാം. അതെന്താ പറയുന്നത്? അഭ്യാസ ജലാം ചെല്ലില് ജ വരൂ. ജസ് ജസ്സില് വരൂ. ഇത് ജ വരും. അതിനെന്ത് വരും? ജസ്സി എന്ന് വരും. ജസ്സിന് ജസ് വരുമ്പോ എന്ത് വരും? ജ എന്ന് വരും. കാരണം അത് സാമാന്യ സൂത്രമാണ്, അതിനെവിടെയും പ്രവർത്തിക്കാം. ഇപ്പൊ എന്തുവരും? ജ ഗ ദ ജഗദ എന്ന് വരും. ഉപന്തല്ല ഉപദസ്യ വരൂ. എന്തുകൊണ്ട്? എന്തുകൊണ്ട് വരുന്നില്ല? ലഘുപദയില്ല. ഇല്ലേ ലഘുപദ? ഇവിടെ ഇല്ലേ? ഇവിടെ എന്താണ് ഉപദ? ആ അപ്പൊ പിന്നെ എന്തുണ്ടായിരുന്നൂടെ? ആ അവിടെ ഇക്ക് വേണം. ലഘുപദ എന്ന് വെച്ചാൽ അത് ഇക്കായിരിക്കണം. ഇവിടെ ഇക്കുണ്ടോ? ഇല്ല. അപ്പൊ അത് വരത്തില്ല. അപ്പൊ അടുത്ത സൂത്രം വരും. അത ബഥായ ഉപതായാഹ അതോ വൃദ്ധി സ്യാത് ഞിതി നിതിജ പ്രതി പരേ. ജ ഗത എന്നിരിക്കുന്നിടത്ത് പറയുന്നു ഉപതായഹ അതോ വൃദ്ധിസ്യ. ഉപധയായിരിക്കുന്ന ഹ്രസ്വ അകാരത്തിന് വൃദ്ധി വരുന്നു. പരത്തിലെന്ത് ഞിത്തല്ലെങ്കിൽ നിത്തായ പ്രത്യയം ഇരിക്കേ. ജഗത ഇത്യത്ര ഗത ഇത്യസ്യ ഇത്യത്ര ഗത മധ്യവർത്തി അകാരസ്യ തസ്യ നിമിത്തത്വേന നൽ ഇതി നിത്യേ സ്ഥിതേ പൂർവത്ര ഗത ഇത്യത്ര അകാരസ്യ വൃദ്ധിഹി സ്യാത്. വൃദ്ധോ കൃതേ കേന സൂത്രേണ ആകാരോ ഭവതി സ്ഥാനേ അന്തരതമ ഇത്യനേന അകാരസ്യ സ്ഥാനേ ആകാരക ഭവതി ജഗദ ഇതി ഭവതി. ജഗത മനസ്സിലായല്ലോ. ഗതം തരുന്നു അകാരത്തിന്, ഉപധയായ അകാരത്തിന് വൃദ്ധി വിധിച്ചു. അകാരം വന്നു ജഗത. ഇപ്പൊ എല്ലാ സ്ഥലത്തും കോശു അഭ്യാസ ചർച്ച വന്ന് എന്താ വരും? ജഗത് ജഗതയാണ്, ദ് ആണ്, ജഗത് എന്ന് വരും. അപ്പോ പ്രദോഷ ദിവാനത്തിൽ എന്തോരും ജഗത് അതുസ് ജഗദ്ദത്തുഹു. ഇവിടെ അതോ ബുധായ വൃത്തി എന്തുകൊണ്ട് വരുന്നില്ല? നിത്തില്ല, നിത്തുമില്ല. ജഗദ്ദത്തുഹു അടുത്ത് ജഗത് ഉസ് ജഗദ്ദുഹു അടുത്ത് ജഗത് ധല്ല്. അവിടെ എന്തോരും അർദ്ധാസിട്ട് വരാതെ ജഗതി. അവിടെ എന്താ വൃത്തി വരാത്തത്? നിത്തില്ല, നിത്തുമില്ല. ജഗതി ജഗത് അധുസ് ജഗത് അധുഹു ജഗത് മധ്യവൃഷഭവന് ജഗത് ആ ജഗത് ജഗത് നല്ല. അവിടെ എന്ത് വരും? പക്ഷെ അതിന്റെ അപവാദ സൂത്രം വരുന്നു അടുത്ത്. നലുത്തമോ വാ ഉത്തമോ നലു വാ നിത്യസ്യ. അതായത് പൂർവത്തിലിരിക്കുന്ന അകാരത്തിന് വികല്പമായി വൃദ്ധി വിധിക്കും. വികല്പമായി വൃദ്ധി വിധിക്കുന്നതിന് ശേഷം പാണിനി എന്ത് ബുദ്ധിയാ പ്രയോഗിച്ചത്? പരത്തിലിരിക്കുന്ന നിമിത്തത്തെ വികല്പമാക്കി. നല് വാസ്യ നിത് വാസ്യ നല് നിതേവ തത്ര നകാരസ്യ സത്വാദ് നകാരസ്യ ഇത്വാദ് നലിതി നിത്യം നിത്യേവ കിന്തു അത്ര തസ്യ നിത്യം ഇത്വസ്യ വികൽപ്പ കൃത വികൽപ്പേന നല്ല നിത്യ സ്യാത് ഇതി യുക്തത്വാത് പുറത്ര പരത്ര നിത്വപക്ഷേ പുറത്ര അതോബദ്ധായ ഇത്തനേന വൃദ്ധി സ്യാത്. നിത്വഭാവപക്ഷേ വൃദ്ധി ന ഭവതി. അതഃ അത്ര വൃദ്ധിപക്ഷേ ജഗാത ഇതി ഏകഹ രൂപഹ അന്യത്ര ജഗദ്ദ ഇതി വൃദ്ധ്യഭാവേ. നിത്വം വന്നു കഴിഞ്ഞാൽ അതോബദ്ധായ വൃദ്ധി വരും. നിത്വം വന്നില്ലെങ്കിൽ വൃദ്ധി ജഗാദ ജഗത ഇതി രൂപദ്വയം സിദ്ധ്യതി. നലുത്വമോവാ ജഗാത ജഗത് ജഗത് വാ ഇതി സ്ഥിതേ കിംഭവതി അർദ്ധധാതു വിശേഷ അർദ്ധാസിട്ട് ജഗത് ഇവ ജഗത് മായിത്യത്രാവി അർദ്ധധാതു സീട്ട് ജഗതിമാ. അതഹ ലുട്ടി അർദ്ധധാതുക സപ്ന കുത്ര ഭവതി അർദ്ധധാതുക സഞ്ജ സർവത്ര ഭവതി ഹിന്ദു അർദ്ധധാതുക നിമിത്ത കാര്യം കുത്ര ഭവതി വല്ലപരെ അർദ്ധദാസിട്ട് വലാദേഹി ഇട്ട് ഭവതി മധ്യപുരുഷ ഏകവചന ഉത്തമപുരുഷ ദ്വിവചന ഭവതിഹു. നാല് പ്രഥമ ഏകവചന ഉത്തമപുരുഷ ഏകവചന ച ഭവതി ഏവമപി വൃദ്ധി ഉത്തമപുരുഷ ഏകവചന വികല്പേന ഭവതി കസ്മാത് നലഹ നിത്യസ്യ വികല്പിതത്വത് ത്രിത്വം നലുത്തമവാ ഉത്തമോ നലുവാ നിത്യസ്യ നിത്യത്യസ്യ വിഗ്രഹ കഥം ഭവതി ന ഇത് യസ്യ നിത് നല്ല നിത്യേവ കിന്തു അത്ര പാണിനിന വികൽപ്പിത അത വികൽപ്പക്ഷേ നിത്വം നിമിത്തീകൃത്യ പൂർവത്ര അതവധായ ഇതി വൃദ്ധി. ഹിന്ദു പ്രഥമവിഷേകവിനെ വൃദ്ധി നിത്യം സ്യാത് കസ്മാത് അത്ര നിത്വമഭി നിത്യമേവ ജഗാത ജഗതദുഹു ജഗതുഹു ജഗതിത ജഗതദുഹു ജഗത ജഗാത ജഗത പൂർവം അസ്മാഭിരധീതം അതസാദത്യഗമനേ ഇതി സൂത്രം തത്ര ലിട്ടി അസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി നവ അത സാധത്യ ഗമനേ തസ്യ രൂപാണി കഥം ആത ആതദുഹു ആതദു തത്ര അസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി നവ അതോപധായ അത സാധത്യ ഗമനെ അത ലെട്ടി നല് അത നല് ഇത് സ്ഥിതി അത്ര അകാരസ്യ ഉപദാത്വം വർത്തതേ ലെട്ടി ശപ് ഇത് വർത്തതേ ലെട്ടി കോപി കുത്രാപി ശപ് അത അതേ അഭ്യാസസ്യ വിധിയേത് നതു ഉപധായ അതഹ തത്ര അപവാദത്വം നസ് അത ആദേഹേതി അത്യ അസ്യ സൂത്രസ്യ വൃത്തി കഥം അഭ്യാസസ്യ ആദേരതോ ദീർഘ തത് അഭ്യാസേ ദീർഘകാര്യം തേന സൂത്രേണ വിധീയത്തെ അനേന സൂത്രേണ ഉപധായ വൃദ്ധി വിധീയത്തെ അത് അത്ര അപവാദത്വം നാസ്തി തത്രാവി അസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവത്യേവ സൂത്രസ്യ തത്ര പ്രവർത്തനം ഭവത്യേവ ഏവമപി അത്ര അസ്യ സൂത്രസ്യ പ്രവർത്തോ സതി ആ അത ഇത്യത്ര ആ ആത ഇതി ഭവതി പൂർവസ്യ ദീർഘേ കൃതേ സവർണ ദീർഘയെ പുനരപി ആദൈത്യവഭൂതി. അസ്യ സൂത്രസ്യ പ്രവൃത്തു സതി ആത ആത ഇത്യത്ര സവർണദീർഘ ആദൈത്യവഭൂതി. അത അസ്യ സൂത്രസ്യ പ്രവൃത്തി തത്ര ഭവത്യേവ കിന്തു ഏത സൂത്രം വിനാപി തത്ര രൂപസിദ്ധി ഭവതി. അത ഏത സൂത്രം തത്ര ന നിർദ്ദിഷ്ടം വിനാപി ആതഹൈതി സിദ്ധ്യതി ഇത്യത. ഏത് അത ആ എവിടെയാണ് വരാം നിത്യം നിത്യം വരവിരിക്കണം. നിത്യം നിത്യ പ്രത്യേകം ഇട്ടെന്ന് പറയുന്നു. അവിടെ എന്തുകൊണ്ട് അവിടെ വന്നോ വന്നില്ല എന്നാണ് ചോദിച്ചത്. അവിടെയും വന്നു. പക്ഷേ ഈ സൂത്രം ഇല്ലാതെ തന്നെ അവിടെ എന്തൊരു രൂപം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് അവിടെ കൊടുത്തില്ല. ഇത് പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ അവിടെ പറയാം. അത് നനി ലളിതാതുരനഭ്യാസിത്വേ അത് അത് അതോപധായ അനാദിശേഷേ ആ അത് അതോപധായ അകാരശിവൃതോ ആ ആത് അത് ആദേഹേ അഭ്യാസസ്യ ദീർഘകൃത്തെ ആ അത് അതോ സവർണേ ആത. അതുകൊണ്ട് അത് ഞാൻ മുമ്പ് പറഞ്ഞത് ഇടയ്ക്ക് പല സൂത്രങ്ങളും വെട്ടിട്ടുണ്ട്. ഇവിടെ ആ സൂത്രങ്ങൾ ഇനി വരും. അപ്പോൾ ചിന്തിച്ചു നോക്കണം മുമ്പ് വന്നിട്ടുണ്ടോ, വരാൻ സാധ്യത ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് വിട്ട്, അതൊക്കെ ചിന്തിക്കേണ്ടി വരും. അടുത്തു വരുന്ന എന്താണ്? ലുട്ട് ഗത് ലുട്ട് ചിപ്പ് ലുടപ്രതിമസ ഡാരോരിസ സിത്താസുലുഡോഹോ സിത്താസുലുഡോഹോ അനന്തരം ആർദ്രധാതുവിൻ ശേഷ ആർദ്രാസീട്ടു വലാദേഹേ ശേഷം പൂർവത്തേവ ഗതിതാ ഗതിതാരോ ഗതിതാര സർവത്ര ഗതിദാരോ ഗതിതാരഹ ഗതി ഗതി ഗതിതാസി ഗതിതാസ്തഃ ഗതിതാസ ഗതിതാസ്മി ഗതിതാസ്വഃ എവം ലട്ടി ഗത് തീതി സ്ഥിതി ചിത്താസുലുട്ടോഹോ ആർദാദുവിശേഷ ആർദാദിട്ട് വലാദേഹേ ഗേദിശ്യ ആദിശ പ്രതിയോ ഷത്വം ഗതിഷ്യതി സർവത്ര ഭവതി ഗതിഷ്യതി ഗതിഷ്യതഃ ഗതിഷ്യന്തി ഗതിഷ്യസി ഗതിഷ്യതഃ ഗതിഷ്യ ഗതിഷ്യാമി ഗതിഷ്യാവഹ ഗതിഷ്യാമ ഇതി പൂർവദേവ ലോട്ടി ഗ അനന്തരം കർത്തരിശപ്പുഹ്യോതാദങ്ങാശേഷി നിസ്യം ഗതതാദ് അധ്യൂഷ ഗത സൂത്രം തദപൂർവം ലോഡോ ലംഗ്വത് അനന്തരം ധസ്ധമീപാം താം തം ഗതതു ഗതതാദ് ഗതതാം ഗതന്തോ ജോന്ത ഏരു അനന്തരം അതോ ഗുണേ ഗതന്തോ മധ്യവശേഖകനെ ഗത ഗത ഇത്യത്ര ശേഖരവിശ അതോ ഹേ ഗതഗതതാത് ഗതതം ഗതത ഗതാനി ഇത്യത്ര മേർനി ആടുത്തമസ്യ പിച്ച ഗതാനി ഗതാവ ഗതാമ ലങ്ങി ഗതതി ഗതതി ഇത്യത്ര കർത്തരിശപ്പ് ഗതതി ഇത്യത്ര ഇതശ്ചൈകാർലോപേ ഗതത് അനന്തരം ലുങ് ലങ് ലിങ് ഷുഡുദാതഃ അഗതത് അഗത താം അഗത അഗത അഗതൻ കഥം ജോന്തഃ ഇതശ്ചൈകാർലോപഃ സംയോഗാന്തലോപ അഗതൻ അധിവിഷേകനെ അഗത അനന്തരം അഗതാവ ഇത്യത്ര കിം ഭവതി നിത്യം അഗതാവ അഗതാം വിധിലിംഗി ഗതാ തിപ്പ് ഗതാ തിപ്പ് അനന്തരം ഗതാതിപ്പ് ഗതാതിപ്പ് അനന്തരം കിം ഭവതി തിങ്ക്ഷത് സാർവധാതവും കർത്തരി ശപ് തദനന്തരം ഭവതി വ്യാസ പരസ്മദേഷു ധാതും നിശ്ച ഇതസ്യകാരലോപഃ അതോ യയ ഗുണ യകാരസ്യ ഗതേത് ഗതേത് മാസിർലിംഗി ഗത് തിപ്പ് ഇത്യത്രിദാശിഷി ലിംഗാശിഷി അനന്തരം വ്യാസപരശുദ്ധ ഇതശ്ചൈകാർലോപേ ഗത് യാസ് ഇത്യത്ര സ്കോ സംയോഗാദ്യുരന്തിച്ച സകാർലോപേ ഗദ്യാദ് ഗദ്യാദ് ഗദ്യാസ്ഥാം ഗദ്യാസുഹ ഗദ്യാഹ ഇത്യത്ര കിം ഭവതി യാസ് ഡാഗമഹ ഇതശ്ചൈകാർലോപഃ സ്കോ സംയോഗാദ്യുരന്തിച്ച സകാർലോപഃ ഗദ്യാഹ ഗദ്യാസ്ഥം ഗദ്യാസ്ഥ ഗദ്യാസം ഗദ്യാസ്വ ഗദ്യാസ് ലുങ്ങി ഗദ് തിപി കൃതേ ഗദ് തീത്യത്ര ഗദ് തീത്യത്ര ഇതശ്ചൈകാർലോപഃ അനന്തരം ഗദ് തീത്യത്ര കിം ഭവതി ഇതശ്ചൈകാർലോപ കൃതേ ചളിലിംഗി ചളേസിച്ച് ഭവതി ആ ഗത് സത് ഇതശ്ചൈകാർലോപഃ സിച്ച് ഇത്യസ്യ ആർദാവസഞ്ജ ആർദാവസിട്ട് വരാതെ ഇട്ട് തീത്യത്ര അസ്തിസ്വ്യോവൃത്ത ഈട്ട് അനന്തരം ഇട ഈട്ടി ലോപഃ അവസവണ്ണ ദീർഘ ലോപ ഏകാദശി സിദ്ധോവാച്യ ലുങ് ലങ് ലിങ്ഷു അട് ഉദാത്തഹ അത്ര അതോ ഹലാതിർ ലഘോഹോ അനന്തരം ഭവതി അഗദീത് ഹലാതിർ ലഘോരകാരസ്യ വൃദ്ധിർവാ ഇടാതോ പരസമീപതേ സിചി ഒരു ധാതുവിന്റെ ആദിയിൽ ഹലായിരിക്കണം. അങ്ങനെയായിരുന്നാൽ ലഘുവായ അകാരത്തിന് വികല്പമായി ഇട്ട് വരും, വികല്പമായി വൃദ്ധി വരും. ഇട്ട് ആദിയിലുള്ള സിച്ച് പരമിരിക്കുന്നു. ഇട്ടാദിയിലുള്ള എന്നുവെച്ചാൽ ഇട്ട് വന്ന സിച്ച്, എട്ട് വന്ന സിച്ച് പരമിരിക്കുമ്പോൾ എന്തുവരും? ധാതു ഹലാദിയാണെങ്കിൽ ലഘുവായ അകാരത്തിന് വികല്പമായി വൃത്തി വരും. ഇവിടെ അഗതീത്, ഇവിടെ ഗദ് ധാതുവാണ്, അത് ഹലാദിയാണ്. ഗദ്ദിലെ അകാരം ലഘുവാണ്. ഏത് സൂത്രപ്രകാരം? ഹ്രസ്വൻ ലഘു ആണ്. അകാരമായി കഴിഞ്ഞാൽ ലഘുവായിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട്? പരത്തിൽ ഗുരു വരും. അതുകൊണ്ട് അത് നോക്കണം. പരത്തിൽ സമയം ഉണ്ടെങ്കിൽ ഈ സൂത്രം പ്രവർത്തിക്കില്ല. പക്ഷെ ആദിയിൽ ഹല് വേണം, പിന്നെ ലഘുവായ കാലമായിരിക്കണം, പരത്തിൽ ഇട്ടുള്ള സിച്ചിരിക്കണം. സ്വാമി, സംയോഗേ ഗുരുവിന് പുറമെ വിസർഗവും അനുസ്വാരവും അന്തിമമായിട്ട് വന്നാലും വരില്ലേ? വിസർഗവും അനുസ്വാരവും വന്നാലും ഹ്രസ്വം ഗുരു ആവില്ലേ? അപ്പൊ സംയോഗ സപ്ന ഏതിനാ വിരിക്കുന്നത്? സൂത്രം ഏതാണ്? അനന്തര. അത് ഏതിനാണ് സംയോഗ സഞ്ജ്ഞ വരുന്നത്? ഹല്ലിന്. അപ്പൊ ഈ അകാരവും അനുസ്വാരവും വിസർഗവും വന്നാൽ അതൊക്കെ ഹല്ലിൽ വരുന്നുണ്ടോ? വൃത്തമല്ലോ നമ്മളിപ്പോ പഠിക്കുന്ന വ്യാകരണം. വൃത്തം വേറെ, വ്യാകരണം ഇവിടുത്തെ നിയമം വേറെ, ഇവിടുത്തെ നിയമം വേറെ. വന്നുവരുന്നു അനുസ്വാരവും മറ്റും വന്നു കഴിഞ്ഞാലും സംയോഗമാക്കാം. അതിന് നിയമമുണ്ട്. എന്താണോ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതായത് ഹല്ലിൽ അതിനുൾപ്പെടുത്തിയാണ് ഇതിനെ അനുസ്വാരത്തെ ആവശ്യം വന്നാൽ അതൊക്കെ ഹല്ലിൽ അനുസ്വാരത്തെ ഉൾപ്പെടുത്തുന്നതിന്റെ നിയമം തുടക്കത്തിൽ പഠിച്ചു. അക്ഷര സമാമനായത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോ എന്താണ് ഹലൽ അനുസ്വാരം വിസർഗം ജിഹ്വാമോനിയും ഉപത്മാനിയും എല്ലാം ഹൽ പ്രത്യാഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട നിയമം അന്ന് പഠിച്ചു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഒരു ക്ലൂ തരാം. അങ്ങനെ അക്ഷരസമാമനായത്തിൽ പെട്ടിട്ടില്ലാത്തതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് അയോഗവാഹങ്ങൾ. അതിനെ ഹല്ലിൽ ഉൾപ്പെടുത്തുന്ന ഒരു നിയമം പഠിച്ചായിരുന്നു. എന്തായിരുന്നു പരിഭാഷ? രക്ഷയില്ല. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. ഞാൻ പറയുമെന്ന് പ്രതീക്ഷിക്കരുത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അയോഗവാഹാനാം അകോ അകാര ഉപരി ശശുസ ശശുച പാഠസ്യ ഉപസംഖ്യാതത്വ. കേട്ടിട്ടുണ്ട് അയോഗവാഹാനാം അകാര ഉപരി ശർഷുച പാഠസ്യ ഉപസംഖ്യാതത്വ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയോഗവാഹങ്ങളെ അകാര ഉപരി സ്വീകരിക്കാം. ആയു എന്ന് പറയുന്നതിന് അകാരത്തിന് ശേഷം, അല്ലെങ്കിൽ അതിനെ ശർ ശശസ് അതിൽ ഉൾപ്പെടുത്താം. ഉൾപ്പെട്ടി കഴിഞ്ഞാൽ അതിനെ അച്ചിലും വരുത്താം, കല്ലിലും വരുത്താം എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയില്ല? കേട്ടിട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷെ പറഞ്ഞെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയും തരും ഓർമ്മ വന്നത് എന്റെ ഭാഗ്യം. ഇനി നിങ്ങളുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ബാക്കിയുടെ ഓർമ്മ വരും എന്നേ ഇപ്പൊ പറയാൻ നിവർത്തിയുള്ളൂ. ഇത് പറയാതെ അതങ്ങനെ പറയും. അയോഗവാഹാനാം അകാര ഉപരി ശശുച പാഠസ്യ ഉപസംഖ്യാതത്വ അത് പറയാതെ അതെങ്ങനെ പറയുന്നു? അപ്പോൾ അതുപോട്ടെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹലാദിയാണ് ഗദ്ധാതു, ലഘുവാണ് ഗദ്ദിലാകാരം, അകാരം ഇടാദിയായ സിച്ച്, അതാണ് ഇനി നോക്കേണ്ടത്. ഇവിടെ സിച്ചിന് ലോകം വന്നു, എട്ടിനാണെങ്കിലോ എന്ത് സംഭവിച്ചു? അകസവണ പ്രകാരം ദീർഘം വന്നു. ഇതൊക്കെ സംഭവിച്ചെങ്കിൽ ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് നമുക്ക് സ്വീകരിക്കാം. സ്വീകരിച്ചൂടെ? ഇടാദിയായ സിച്ച് പരത്തിലുണ്ടെന്ന് തൽക്കാലം സിച്ച് പോയാലും നമുക്ക് എന്ത് സ്വീകരിക്കാം? പ്രത്യേക ലോകേ പ്രത്യേക ലക്ഷണം. ഇനി ഈ എന്ന് പറയുന്നത് ഇവിടെ ഈ ആണല്ലോ എന്ന് പറഞ്ഞാൽ അതിനെയും സ്വീകരിക്കാം. എങ്ങനെ? ഏകസ്മി. ഇപ്പൊ ചുരുക്കത്തിൽ അതൊക്കെ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ തൽക്കാലം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തോരം വികല്പമായിട്ട് അകാരത്തിന് വൃദ്ധി വന്നാൽ അഗാദീ, വൃദ്ധി വന്നില്ലെങ്കിൽ അഗതീത്. ചുരുക്കത്തിൽ രണ്ട് രൂപം വരുന്നു. നേരത്തെ വരേണ്ടതില്ല. അതിന്റെ നിമിത്തം എന്താ പറയുന്നത്? അതബദ്ധായ നിത്ത് ഇവിടെ ഉണ്ടോ? നിത്തോ ഉണ്ടോ? അപ്പൊ അത് പ്രകാരം ഇവിടെ പ്രാപ്തമാണോ? നിത്യണ്ടത്വമില്ല. അതുകൊണ്ടാണ് ഈ സൂത്രം എന്ന് പറഞ്ഞത്. ഇല്ല, അതല്ല നിമിത്തം പറയുന്നത്. ഇടാദിയായ സിച്ച് പരമിരിക്കുന്നു. ഏതാണ് നിത്യവിടുന്ന? നിത്യവിടുന്ന വരുന്നു എന്ന് പറഞ്ഞാൽ എവിടുന്ന് വന്നു? ഏത് അവിടെ വന്ന എന്താണ് നിത്ത്? ഇവിടെ വരുന്നു എന്നുള്ളതാണ്. ലുങ്ങിൽ നിത്തോ നിത്തോ വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. അതുകൊണ്ട് എന്ത് വരുന്നു ഇവിടെ? പൂർവത്തിലെ ധാതുവിന്റെ ഗദ്ദിന്റെ അകാരത്തിന് വികല്പായിട്ട് വന്നാൽ അഗാദീത് അല്ലെങ്കിൽ അഗതീത്. അപ്പൊ ഇവിടെ എല്ലായിടത്തും എന്ത് വരുന്നു? ആഗാത്ത്. പ്രഥമാദ്യവനത്തില് ഇട്ട് സിച്ച് അഗാദീഷ് ഷത്വം പരത്തിൽ തകാർദിഷും അഗതിഷ്ഠാം അഗതിഷുഹു. അഗതിഷുഹു എന്ന് പറയുന്നിടത്തെ സൂത്രം വരും. അവിടെ എന്താ വരുന്നത്? ഇടയിടി സിച്ച് ലോകം സവർണ ദീർഘം ഇത ചെയ്യാറുള്ള അഗതിഹി അഗതിഷ്ഠം അഗതിഷ്ഠ അഗതിഷം അഗതിഷു അഗതിഷ് വൃദ്ധിയുടെ ഒരു രൂപം കൂടെ അഗാദി അഗാദിഷ്ഠാം അഗാദിഷു അഗാദീഹി അഗാദിഷ്ഠം അഗാദിഷ്ഠ അഗാദിഷം അഗാദിഷ്വ അഗാദിഷം രണ്ട് രൂപം വരുന്നു. ഇവിടെ ലഘുവായ അകാരമുള്ളതുകൊണ്ടും ഈ സൂത്രം അത് സാധാത്യകമനെ അവിടെ വരുമോ? ആദീതാദിഷ്ഠം ആദിഷു അവിടെ ഈ സൂത്രം വരുമോ? അത് ഹലാദിയല്ല, അതുകൊണ്ട് അവിടെ വരാത്ത. ചിതി സപ്ഞാനെ എന്ന് പറയുന്നിടത്ത് വന്നുകൂടി അവിടെ അത്തല്ല. അത് അത്തിന് പ്രത്യേകം വിധിക്കുകയാണ്. ലഘുവായിരുന്നാൽ മാത്രം പോരാ, അത്തുമായിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ച ചിതി സപ്ഞാനെ ബുദ്ധ അവഗമനെ ഇവിടെ നിന്നും ഇതില്ല. ഒരിടത്ത് ഹലാദിയില്ല, വേറൊരിടത്ത് അത്തില്ല. അതുകൊണ്ട് ഈ സൂത്രം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സൂത്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴും പുറകിലോട്ട് നോക്കിയിട്ട് അവിടെ എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല എന്നൂടെ ചിന്തിക്കണം. ചിന്തിച്ചാൽ പ്രക്രിയ വളരെ വ്യക്തമാവും. അടുത്ത് അല്ലെങ്കിൽ എന്തു വരുന്നു? ഗത് ഇതശ്ശിക്കാലോകം ചിത്താസുരോ അർദ്ധാവ് ശേഷം അർദ്ധാവ് ടുവലാതെ അഗതിഷ്യം അഗതിഷ്യാമ അഗതിഷ്യാമ.